സ്വപ്നം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥന്റെ മുമ്പിൽ പാടുവതും രാഗമേ തേടുവതും രാഗമ ദേവനു മനുരാഗിയ മമ്പലത്താവേ ജാലങ്ങളിൽ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ